Masha Allah. Shukr alhamdulillah. Bandri larale, bandri pumbale, bandri bandri bandri tanne minne pumbale. Necessary. Necessary, necessary, necessary, necessary, necessary, necessary, necessary, ഗസലായി പാടും നീരാവേരയാമകൾ ഈശ്വരിൻ താളങ്ങളായി മാറി ഈ നൊമ്പരം ഓരിതളായി ഈവനിയിൽ വീണടിയും ഗന്ധമോടെ മൊഹബത്ത് ചൊല്ലിടേണം നുണക്കുഴി കവിളൊന്ന് തൊടുത്തിടേണം സുറുമ കൺ തുമ്പിനാലെ അനുരാഗമേ ായി പാടും നീരാവേ.